എഴുപതാം ദശകം. കളിച്ചിതുവിധം രസിപ്പളവ് ഗോപരൊത്തമ്പികാവനത്തിൽ ഗിരികന്യകാപുരമതിങ്കലുള്ളുത്സവം മിഴിക്കു പരമോത്സവത്തിനെഴുന്നള്ളിനാൽ നിന്നോടൊത്തുറങ്ങവെ വിഴുങ്ങി കൂറ്റരൊരു പന്നകം നന്ദനെ അടിച്ചും എരികൊള്ളിയാൽ അതിനെ വിട്ടതില്ലപ്പോഴും പദാശ്രിത മുഴക്കിനാർ പശുപർ പാഹി പാഹീശ്വരം. അടുത്തു ഭഗവാൻ പദത്തളിരുകൊണ്ടു തൊട്ടിയിടവേ ധരിച്ചു ദിജരൂപമാ പെരിയ പാമ്പു വിദ്യാധരൻ സുദർശനധര പ്രഭോ. ശരി, സുദർശനൻ പേരിൽ ഞാൻ ഹസിച്ചു മുനിമാരെ, ഞാൻ ഇതുവിധം പെരുമ്പാമ്പുമായി വിശുദ്ധി പദപങ്കജം തൊടുക മൂലമാർന്നിട്ടവൻ സ്തുതിച്ചതഗമിച്ചു നത്സദനസീം നീ ഗോപാലരും. കളിച്ചുമരുവീ ഭവാൻ ബലനൊടത്തു നാരീകുലം കരിച്ചു ധനദാനുകൻ ഹഹഹ ശംഖചൂടെന്തതാ തുടന്നി തുടനങ്ങയും പിടിപിടിച്ചു നല്ലാർകളെ ഖനിച്ചു ഖലമൗലിതൻ മണികൊടുത്തു രാമനുടൻ. സുഹൃജ്ജനസമേതനായി പകൽ കളിക്കവേ കാട്ടിൽ നീയനംഗസുഭകൻ ഹരേ മുരളിയൂട്ടി ദിവ്യാമൃതം പകർന്നു നയനാമൃതം ഗഗനനാരിമാർക്കെന്തുതാൻ പറഞ്ഞു വിലപിച്ചതില്ല വിരഹാർത്തരാം ഗോപിമാർ. ഭോജരാജനുടെ ദാസനൊരുത്തൻ ദുഷ്ടമാം വഴി തുടർന്നൊരരിഷ്ടൻ കാത്തു നിന്നിടുകയാം ഭഗവാനെ കാളയായി കഠിനമാം രവമോടേ. ഊക്കനായി ചുരകൾ മാന്തി നടക്കും മൂർഖനാകിയൊരു കാള വിരട്ടി പൈക്കളെ നിഗമരാശി ഭവാൻ തൻ പാർശ്വഭാഗമതിലെത്തിയ മന്ദം കൂർത്ത കൊമ്പുകൾ ഉയർത്തി അടുക്കും ധൂർത്തനെ യമപുരത്തിനയച്ചാൻ ഭദ്രനെങ്കിലും അഭദ്രനെ വാനോർക്കൊക്കെയും സുഖമണച്ചു മുരാരി. അത്ഭുതം ഹരിവൃഷത്തകനിച്ചു സ്വസ്ഥമായി വൃഷമതി നിലമന്നിൽ മൂതമേറി വൃഷമാനസതാരിൽ കൂറിയെന്ന സുരർ വാഴ്ത്തി ഭവാനെ. കാളകൾക്കഭയമില്ല ഗമിപ്പിൻ കാളകൊല്ലീത വന്നണയുന്നു കേളിയിൽ പശുപ ബാലകരോതീ കാത്തുകൊള്ളുക ഗുരുവായൂരേശാ.